بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. قال المصنف رحمة الله عليه: البينة على المدعي، البينة على المدعي. قال عن ابن عباس رضي الله تعالى عنهما أن رسول الله صلى الله عليه وسلم قال: لو يعتى الناس بدعواهم لادعى رجال أموال قوم ودماءهم، لكن البينة على المدعي واليمين على من أنكر. حديث حسن رواه البيهقي وغيره هكذا وبعضهم في صحيح. ابن عباس رضي الله عنه صلى الله عليه وسلم ريبورت ചെയ്യുന്ന ഇമാം ബൈഹഖിയും മറ്റും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ലൗ യുഅത്ത നാസു ബിദഅവാഹും, ജനങ്ങൾക്ക് അവരുടെ അവകാശവാദം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൽകുകയാണെങ്കിൽ, അങ്ങനെ നൽകാൻ തുടങ്ങിയാൽ, ലദ്ദഅ റിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും, ചില ആളുകൾ മറ്റുള്ള ആളുകളുടെ സമ്പത്തിലും രക്തത്തിലും വരെ അവകാശവാദം ഉന്നയിച്ചേക്കാം. ലാക്കിനിൽ ബയ്യനത്തു അലൽ മുദ്ദഈ, എന്നാൽ തെളിവ് ഹാജരാക്കേണ്ടത് വാദിയാണ്. വൽ യമീനു അലാമൻ അങ്കർ, നിഷേധിക്കുന്നവനാണ് സത്യം ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ സത്യദൂതനാണ് എന്ന് തെളിയിക്കുന്ന ഒരു വചനം കൂടിയാണ് ഇത്. ആധുനിക യുഗത്തിൽ കോടതികൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പ്രഖ്യാപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നടത്തിയിട്ടുള്ളത്. നമ്മളുടെയൊക്കെ നീതിപീഠങ്ങളിൽ നിന്ന് വരുന്ന വിധികളും അതിലെയൊക്കെ അനീതികളും ന്യായാധിപന്മാർ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ന്യായാധിപന്മാർ പുറപ്പെടുവിച്ച വിധി നീതിയുക്തമല്ല എന്ന് ഏത് വിവരമില്ലാത്ത ആളുകൾക്കും നിരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിധികളൊക്കെയാണ് പലപ്പോഴും കോടതികളിൽ നിന്ന് പുറപ്പെടുവിക്കാറുള്ളത്. പക്ഷേ അതിന് അവർ നിർബന്ധിതരാവാറാണുള്ളത്. കാരണം അത്തരത്തിലാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ വിധിക്കുന്നത്. അപ്പോൾ നിയമങ്ങൾ ശരിയാകാതിരുന്നാൽ വിധികളും ശരിയാവുകയില്ല. ഇതാണ് അവിടെയൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ ശരീഅത്തിന്റെ വിധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ലൗ യുഅത്ത നാസു ബിദഅവാഹും, ജനങ്ങൾക്ക് അവരുടെ വാദമനുസരിച്ച് നൽകാൻ തുടങ്ങിയാൽ, ലദ്ദഅ റിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും, ചില ആളുകൾ എന്ത് ചെയ്യുമെന്നറിയോ, അങ്ങനെ കിട്ടി പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്വത്തും ഞങ്ങളുടേതാണ്, വേറെ ആളുകളുടെ അവകാശത്തിലും ഉടമസ്ഥതയിലുമുള്ള സ്വത്തും മുതലും അവർ അവകാശവാദം ഉന്നയിക്കും, അതേപോലെ തന്നെ രക്തത്തിലും അവകാശവാദം ഉന്നയിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നിട്ടോ എന്താ ചെയ്യേണ്ടത് അങ്ങനെ വരാതിരിക്കാൻ? അൽ ബയ്യനത്തു അലൽ മുദ്ദഈ, ആരാണ് കേസുമായി വരുന്ന വാദി, അവനാണ് തെളിവ് ഹാജരാക്കേണ്ടത്. അപ്പോൾ നമ്മൾക്കൊരു കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കണം, എന്നാൽ തെളിവ് ഹാജരാക്കേണ്ടത് അവകാശവാദം ഉന്നയിക്കുന്ന ആളാണ്. അതല്ലാതെ കേട്ടു നിൽക്കുന്ന ആളുകളോ അതല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ആളോ അല്ല. ഞാൻ അവകാശപ്പെടുകയാണ് ഈ വാഹനം എൻ്റേതാണ്, അപ്പോൾ അതിന് തെളിവ് ഹാജരാക്കേണ്ടത് ആരാണ്? വാദിച്ച് ഞാൻ തന്നെയാണ്. അത് എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നതിൻ്റെ രേഖ സമർപ്പിക്കാനുള്ള ബാധ്യത എനിക്കാണ്. കാരണം ഞാനാണ് അവകാശപ്പെടുന്നത്. എൻ്റെ വാഹനം വേറൊരാൾ മോഷ്ടിച്ചതാണ്, അവനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ അവകാശവാദം ഉന്നയിക്കുമ്പോൾ എൻ്റെ അടുക്കൽ അതിനുള്ള തെളിവ് വേണം. എൻ്റെ വാഹനമായിരുന്നു അതെന്നുള്ളതിൻ്റെ, അവൻ മോഷ്ടിച്ചതാണ്, അവൻ എടുത്തതാണ് എന്ന് അങ്ങനെയാണ് തെളിയിക്കപ്പെടുക. അതല്ലെങ്കിൽ ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. എന്തൊക്കെയാണ് തെളിവുകൾ? അത് ശരീഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സാക്ഷികളാണ്. അതേപോലെ തന്നെ സ്വയം അംഗീകരിക്കുക, രണ്ട് സാക്ഷികൾ പറയുക, ഒരു സാക്ഷി പറയുന്ന ഘട്ടങ്ങളുണ്ട്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ, സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ രണ്ട് സാക്ഷികളുണ്ട്. ഇതൊക്കെ തെളിവുകളിൽ പെട്ടതാണ്. അതേപോലെ ആധുനിക യുഗത്തിൽ മനുഷ്യന്മാരുടെ പുരോഗതി അനുസരിച്ച് അവരെത്തിപ്പെട്ടിട്ടുള്ള പിന്നെ മനുഷ്യന്മാരുടെ ഫിംഗർ പ്രിന്റുകൾ, അതേപോലെ തന്നെ പിന്നെ ആധുനിക യുഗത്തിൽ മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് തെളിവുകൾ, DNA ടെസ്റ്റ്, ഫിംഗർ പ്രിന്റ്, പിന്നെ അതേപോലെയൊക്കെയുള്ള മറ്റു പിന്നെ പോലീസിനായ മണം പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കറായിനുകളാണ് ശരീഅത്തിൽ, അതൊക്കെ കരീനത്തായിട്ടാണ് പ്രയോഗിക്കപ്പെടുക. തെളിവായിട്ട്, തെളിവുകൾക്ക് ബലം നൽകുന്നതായിട്ട് പരിഗണിക്കപ്പെടും. അപ്പോൾ ഇവിടെ ഒന്നാമതായി വേണ്ടത് ആ വാദി അവൻ്റെ അവകാശവാദം തെളിയിക്കുന്ന തരത്തിൽ തെളിവുകൾ ഹാജരാക്കുകയാണ് വേണ്ടത്. അങ്ങനെ തെളിവുകൾ ഹാജരാക്കി, എന്നാൽ പിന്നീട് പ്രതിയായി നിൽക്കുന്ന ആൾ വൽ യമീനു അലാമൻ അങ്കർ, ആ പ്രതി അത് അംഗീകരിക്കുന്നുവെങ്കിൽ പിന്നെ തീർന്നു കേസ്. വാദി അവകാശവാദം ഉന്നയിക്കുന്നു, എൻ്റേതാണ് എൻ്റെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഇന്ന ആളെ ഇന്ന ആൾ കൊന്നു, അല്ലെങ്കിൽ അടിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസ് അയാൾ പറയുന്നു എങ്കിൽ അത് പ്രതിഭാഗം അത് അംഗീകരിച്ചാൽ പിന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. കോടതി വിധിച്ചാൽ മതി, അത് അയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം, തീർന്നു. എന്നാൽ ഇവിടെ തെളിവുകൾ ഹാജരാക്കി, പക്ഷേ പ്രതി അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അയാൾക്കെതിരെ കോടതി വിധിക്കും. അതിന് പിന്നെ വേറെ ഒഴിവുകഴിവൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഒരാളുടേതാണ് പിന്നെ ഇന്ന സാധനം എന്ന് അയാൾ തെളിയിച്ചു അയാളുടെ രേഖയിലൂടെ. പിന്നെ അവിടെ പ്രതിക്ക് ഒന്നും പറയാനില്ല, അയാൾക്കെതിരെ വിധി നടപ്പാക്കും. അയാൾ ആ പിന്നെ സ്വത്താണെങ്കിൽ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും, സമ്പത്താണെങ്കിൽ കൊടുക്കേണ്ടി വരും, എന്താണെങ്കിൽ അയാൾക്കെതിരെ വിധി നടപ്പാക്കും. എന്നാൽ എല്ലാ സമയത്തും ബാധിക്കുന്ന ആൾക്ക് തെളിവ് ഹാജരാക്കാൻ പറ്റിക്കൊള്ളൊന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ സംഗതികളുണ്ടായേക്കാം. അതിന് തെളിവ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊള്ളൊന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉടമസ്ഥാവകാശികൾ വാദിയായിരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഘട്ടത്തിൽ തെളിവായി ഒന്നും ഹാജരാക്കാനില്ലെങ്കിൽ വലിയ യമീൻ വലാമൻ അങ്കർ പ്രതിയോട് ചോദിക്കും ആ കാര്യം, അവനെ വിസ്തരിക്കും. അങ്ങനെ വിസ്തരിക്കുന്ന വേളയിൽ അവർ വേണമെങ്കിൽ നിഷേധിക്കാം. നിഷേധിക്കുകയാണെങ്കിൽ അത് എൻ്റേതാണ്, ഞാൻ അവൻ്റേത് എടുത്തിട്ടില്ല എന്ന് അയാൾക്ക് സത്യം ചെയ്യാം. അങ്ങനെ സത്യം ചെയ്തു കൊടുക്കണം. അങ്ങനെ ആവശ്യപ്പെട്ടാൽ കോടതിയിൽ വെച്ച് പ്രതി സത്യം ചെയ്യേണ്ടി വരും, ഇത് എൻ്റേതാണ് അല്ലെങ്കിൽ അയാളുടേത് ഞാൻ എടുത്തിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നിങ്ങനെ അയാൾ പറയുകയും അള്ളാഹുവാണ് സാക്ഷി എന്ന് സാക്ഷി നിർത്തുകയും വേണ്ടി വരും. അങ്ങനെ ഓരോരുത്തരുടെയും അമാനത്തിലേക്കും വിശ്വസത്തിലേക്കും വിശ്വാസത്തിലേക്കും വിട്ടുകൊടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ. ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗമല്ല. എന്നിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്, മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്, മറ്റുള്ള ആളുകളുടെ അവകാശം കവർന്നെടുക്കാൻ വേണ്ടി ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ മൻ ഹലഫ അലാ യമീനിൻ യസ്തഹിഖു ബിഹാ മാലൻ വഹുവ ഫീഹാ ഫാജിർ ഐ കാദിബ് ലഖയ അല്ലാഹു വഹുവ അലൈഹി ഗളബാൻ, ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എണ്ണി പറഞ്ഞിട്ടുള്ളത് കള്ളസാക്ഷ്യമാണ്, കള്ളസത്യമാണ്. കള്ളസാക്ഷ്യവും കള്ളസത്യവും, ഒരാളുടേത് മറ്റുള്ള ആളുകളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി പറയുന്ന സത്യം, അതിനാണ് യമീനുൽ ഖമൂസ് എന്ന് പറയുക. നൗദുബില്ല, അത് ഖുർആനിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്, സബിഉൽ മുബിഖാത്തിൽ പെട്ടതുമാണ്. ഇന്നല്ലദീന യഷ്തറൂന ബിആഹദില്ലാഹി വഈമാനിഹിം സമരം ഖലീല ഉലായിക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറത്തി വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യൻദറു ഇലൈഹിം യൗമൽ ഖിയാമ വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. നാല് കുറ്റാണ് കള്ളസാക്ഷ്യം പറഞ്ഞവർക്കെതിരെ ഇവിടെ കൊടുത്തിട്ടുള്ളത്, കള്ളസത്യം ചെയ്തവർക്കെതിരെയും. അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയോ അവരിലേക്ക് നോക്കുകയോ അവരോട് സംസാരിക്കുകയോ അവർക്ക് പുറത്തു കൊടുക്കുകയോ ചെയ്യില്ല. അവർക്ക് യാതൊരുവിധ ഖൈറും ലഭിക്കുകയില്ല, കഠോരമായ ശിക്ഷ ആഖിറത്തിൽ അവർക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെയാണ് ഇസ്ലാം കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതായി നമ്മെ നബിസ്വല്ലാസ് മാതങ്ങൾ പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല മാതൃകായോഗ്യമായ ഒരു പ്രഖ്യാപനമാണ് നബിസ്വല്ലാസ് മാതങ്ങൾ ഈ ഹദീസിലൂടെ നടത്തിയിട്ടുള്ളത്. ഇസ്ലാം ദീനിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഏറ്റവും കൃത്യതയാർന്നതായിരിക്കും അതിലുള്ള മുഴുവൻ നിയമങ്ങളെന്നത്. ഇതാണ് ഇബ്നു അബ്ബാസ് നാനുഹു പറയുന്ന ഈ ഹദീസിൻ്റെ ചുരുക്കം. ഹദാ വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.